അധ്യയനം, അധ്യാപനം, അധ്യാപകൻ, അധ്യായം എല്ലാം ഇതാകിൽ നിന്ന് വരുന്നതാണ്. ഇത് എപ്പോഴും അധിപൂർവമായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. അത് വരെ അനാസ് അസ് ധാതു അസുക്ഷേപണി അധ്യാസം ഇതവസാനം ആയ എന്ന് വരുന്നിടത്ത് ഈയാണ് ധാതു. പരത്തിൽ സപ്പ് ലുക്ക് ടിദാമിനാൻ ടേര് ഈ തേ ഗുണം വരുന്നില്ല. സർവധാതുമാപിത്യങ്ങിത്വാദ് ഗുണാഭവ അധി ഈ ഇത്യത്ര അകസമന ദീർഘയിത്തിനേന ഗുണേകൃത്തെ അധീതേ. അധി ഈ ആതാം ടീതാത്മനോദനത്തേരെ ആതേ അധി ഈ ആതേ ഈ ആദേത്തെ എത്ര യങ് അജിഷ്ണുധാതു ബ്രുവാൻ യോരി യങ് വങ്ങു ഇത്തനേന ഇയങ് ആദേശീകൃത്തെ ഈയ ആദേ ഇയാതേ അധി ഇയാതേ അവസവനെ ദീർഘ അധിയാതേ അധി ചപ്പുലക്ക് അധി ഈ ജ ആത്മനിപദേശനത അധി അത അധി ഈ അത ഈ അത ഷത്വം കിതാത്മനവിനെ പേര് അധി ഈ സേ വേണമെങ്കിൽ വന്നോട്ടെ അധി ഈ സവർണ അധീഷേ ഈ ആധാം ടിദാമട്ടേരെ അജിഷ്ണുധാതുബ്രായോരെങ്ങുയാധേ അധി ഇയാധേ അവസരണെ അധിയാധേ ഈ ദ്വം ടിദാമിനട്ടേരെ ഈ ദേ അധി ഈ സവർണദീർഘം അധീദ്വേ ഈ ഇട്ട് ഈ ഈ ടിദാത്മനം ടേര് ഈ യങ് അജിഷ്ണുധാതു ബ്രുവാം യൂരി അധി അധിവഹേ ഈ മഹി ക്ഷിതാത്മനാം തേരേ മഹേ അധി ഈ മഹേ അധി മഹേ അധീതേ അധീയാതേ അധീയതേ അധീഷേ അധീയാധേ അധീധേ അധീയേ അധി മഹേ അധി മഹേ ലിട്ടി ഈ ടി ഇങ്ങോ ഗാങ് ഇങ് അധ്യയന അതിന് ഗാങ് വരും. ഗാങ് ഇത്യത്ര നകാരസയുത്തി എന്ന് കൊടുത്തോ ഗായി വശിഷ്യത്തെ അഭ്യാസി ഹ്രസ്വ ആതോലോപിടിച്ചവൃത്തി അജാദ്യോരാർദ്ധാദ്യോ കിങ്ങി തൊഴോ പ്രദ ആതോലോപ അധി ജഗേ അധി ജഗേ പുനഃ ഈ അഭ്യാസകാര്യം ജക ആതേ ആതോലോപ വിടിച്ച ജകാതേ അധി പൂർവം അഭ്യാസകരി ജഗ ഇരെ ആതോലോപ വിടിച്ച ജഗിരെ അധി അധിജഗിരെ ഗസഹ സേ ഇട്ടത്ര ഭൗതി ക്രാദ്യന്യോ ലടി സെഡ് ഭേദ് നിത്യം വ വികൽപ്പേന വ നിത്യം കസ്മാത് ധലി ഗാ ഇത്യസ്യ പ്രയോഗോ നാസ്തി താസ്യ അനിട്ട് ധലി വേട്ടയം അത്ര താസി പ്രയോഗാഭാവാത് അത്ര ക്രാദ്യന്യോ ലിഡി സേഡ് ഭവേദിത്യനേന നിത്യ ഇടി കൃത്തെ ഗദിത്വേ ജക ഈ ധാസഹ സേ ജക ഈ സേത്യ അത്ര കിം ഭവതി ആതോലോപ ആകാരലോപേ ജഗി ഷത്വി ജഗിഷേ അധിപൂർവേ അധിജഗിഷേ ഏവം ജ ഗാ ആധേ ആതോലോപിച്ച ജഗാധേ അധിയുക്തേ അധിജഗാധേ ജഗാ പ്രഥമ ബഹുവനം മധ്യമ ബഹുവനം ജഗ ജഗ ധം ക്രാദ്യന്യോലടി സേഡ് ഭവേ ധം ഇത്യത്ര ഏത്തും ധേ ഇടി ജഗ ഈ ദ്വേ ജഗ ഇത്യത്ര അതോട് പേടിച്ച ജഗിദ്ധി അതിപൂർവേ അതി ജഗുദ്ധേ അത്ര ഠത്വം ഭൂതി ജഗ ഈ അത്ര ടിദാത്മനെ വന്നാന ടേരേ ജഗ ഏ ആത്മലോപ പിടിച്ച ജഗേ അതിപൂർവേ അതി ജഗേ ജഗ ഇട്ട് വഹേ ആത്മലോപ പിടിച്ച ജഗി വഹേ അതിപൂർവത്തെ അതി ജഗി വഹേ അതിജഗി മഹേ ഏവം അതിജഗേ അതിജഗാതേ അതിജഗിരേ അതിജഗിഷേ അതിജഗാധേ അതിജഗിദ്വേ അതിജഗേ അതിജഗി വഹേ അതിജഗി മഹേ ലുട്ടി ഗാദേശ നഭവതി ഇങ്ങോ ഗാ ലിട്ടിയവ ലുട്ടി നഭവതി അത ഈ താസ് ഇട്ട് നഭവതി താസ് ഇത്യത്ര സർവധാതാർത്ഥതയോ ഗുണേകൃത്തെ ഏ താ അധി അധി ഏ ഇത്യത്ര അധ്യേതാ അധ്യേതാരോ അധ്യേതാരഹ അധ്യേ അധ്യേതാസേ കിം ഭവതി താസസ്യ അധ്യേ അധ്യേ അധ്യേതാസാധേ അധ്യേ താധ്യേ കിം ഭവതി അധിജ അധ്യേതാഹേ സർവധാതുക അർദ്ധയോ ഗുണകൃതെ ഏഷ്യ അധി ഏഷ്യത്ര എണ്ണ ഗുണേ അനന്തരം യകാരലോപേ അധ്യേഷ്യേതേ അധ്യേഷ്യന്തേ ആത്മനേപദേശു അനതഃ ഇതി അധ്യേഷ്യ പൂർവേകൃതെ സൗനദീർഘേ അധി അധീതാം അധീതാം അത്ര ഈയങ് ഭവതി സവർണദീർഘേ ധാതോ ഈ ഇത്യസ്യ സ്ഥാനേ ഈകാരഃ പരത്വേന യകാര അധീയതാം അത്ര യകാര ലോപോ ന ഭവതി കസ്മാത് ആ പരകത്വാത് ഈ ഝ കിം ഭവതി ആത്മനേപദേശു അനതഃ ഈ അത ഇത്യത്ര കിം ഭവതി ഇതാത്മനാം ടേരേ ആമേതഃ ഈ ഈ അത്താം ഇത്യത്ര ഇയത്താം ഇത്യത്ര അധീയതാം അധീയതാം അധീയതാം അധീയതാം ഈ ദശ സേ ഈ സേ സവാഭ്യം വാമോ സ്വ സ്വ ഈ സ്വ ഇത്യത്ര ഷത്വേ ഈശ്വ അധി ഈശ്വ ഇത്യത്ര അധീശ്വ അധീശ്വ ഈ അതാം പൂർവതേവ യങ് അധിയാധാം പ്രഥമഭൂവിനെ ഈ ധ്വം മധ്യഭൂവിനെ ഈ ധ്വം അത്ര ടിതാത്മനവനാട്ടേര് സവാഭ്യാം വാമൗ ധ്വം അധി ഇധ്വം ഇത്യത്ര അതിധ്വം ഈ ഉത്തമക്ഷേകനെ ഈ ടിതാത്മനാഥന ടേരെ ഏത ഐ ആടുത്തമസ്യ പിച്ച ആടശ്ച ഈ ഐ ഇത്യത്ര അത്ര സർവത്ര ധാതുഹു പൂർവം ധാതുഹു സാധനേന വിജ്യതേ പശ്ചാത്തുപസർഗേണ പൂർവം ധാതുഹു സാധനേന ഇത്യസ്യ പ്രത്യയേന ഇത്യർത്ഥം പശ്ചാത് ഉപസർഗേണ എന്ന് പറഞ്ഞാൽ ധാതുവും പ്രത്യവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യം ചെയ്യണം അവസാനമേ ഉപസർഗമായിട്ട് കൂട്ടിച്ചേർക്കാവൂ അല്ലെങ്കിൽ ഇവിടെ കുഴപ്പം വരും അധീന്നടുത്ത് ആദ്യം തന്നെ സവർണഗ്രഹം ചെയ്ത് കഴിഞ്ഞാൽ എന്തോരും അധീന്നാവും പിന്നെ എന്തിരിക്കുന്നു ഐ എന്തോരും ഐ എണ്ണു വന്നിട്ട് അത് വരാൻ പാടില്ല ഇവിടെ ആദ്യം എന്ത് ചെയ്യണം പൂർവം ധാതുഹു സാധനേന വിജ്യതേ അതുകൊണ്ട് ധാതുവും പ്രത്യേകങ്ങളായിട്ടുള്ള കാര്യം ആദ്യം ചെയ്യണം അതുകൊണ്ട് ആടശ്ച ഐ ഈ ഐ സർവധാതു ഗുണ ഐ ഐ ഐ ഐ അധി അധി ഐ അധ്യയൈ അധ്യയൈ അത്ര യകാരദ്വയം ഭവതി പ്രഥമ യകാര യുഗവണശീത്തിനേന പ്രാപ്ത ദ്വിതീയ യകാര ഏച്ചോ അയവായുത്തിനേന പ്രാപ്ത അത അധ്യയൈ മധ്യേ അകാരം ഭവതി യകാരദ്വയോ മധ്യേ അകാരം ഭവതി കഥം അധ്യയൈ രൂപം മനസ്സിൽ ചെയ്യാറിയാത്തവര് രൂപം മനഃപ്പാഠം ചെയ്യണം അറിഞ്ഞിരിക്കണം ഈ വഹി ടിതാത്മനാട്ടേര് ഏത ഐ വഹൈ ഈ വഹി അടുത്ത് മസിപ്പിച്ച ആ വഹൈ ഗുണം അയ്യാദേശം അയാവഹി അധി അയാവഹി ഇത്യത്ര അധി അയാവഹി ഇത്യത്ര അധ്യയാവഹി ഇതി ഭവതി അത്രാപി യകാരദ്വയം ഭവതി അധ്യ ഇഗോണിചിത്തിനേന പ്രാപ്ത യകാര തദനന്തരം അയാദേശേന പ്രാപ്ത യകാര അധ്യയാ ആകാര ആടുത്തമസ്യ പിച്ച അനേന സിദ്ധ അധ്യയാവഹൈ എവം അധ്യയാമഹൈ രൂപാണി ഭവന്തി വേദോ നിത്യം അധീയത അധീഷ്വ അധീധും അധ്യയൈ അധ്യയാവഹൈ അധ്യയാമഹൈ ലങ്ങി ഈ പരത്വേന തഹ അത് പ്രവൃത്തി ശപഹ ശപഹ ലോക്ക് ഈ ത ഈ ത ഇത്യത്ര കിം ഭവതി പൂർവം ധാതുഃ സാധനേന ഉച്യതി അത ഹി ത ഇത്യത്ര ആടജാതീനായ വ്യക്തിനായന ആട് ആട്ടശ്ച ധാതു സത്യം ഐത ഇതി ഭവതി ഐത അത്ര സാധനകാര്യം സമാപ്തം തദനന്തരം ഉപസർഗേണ ഉച്യതി അധി ഐത ഇത്യത്ര അധ്യൈത അധ്യൈത അത്ര ഐകാര ഭവതി നത്തു ഏകാര തസ്മാത് ഈ ഇത്യസ്യ ആടാഗമേ കൃതേ ആടശ്ച ഇത്യനേന വൃദ്ധൗ കൃതേ ഐ ഇതി ഭവതി അധി ഐ ഇത്യത്ര ഇതോണസി ഇത്യനേന എണാദേശി കൃതേ അധ്യൈത മനസി പ്രക്രിയാം അവതാര്യ രൂപസിദ്ധി അവഗന്തവ്യ ഏവം ഈ ആതാം ഇത്യത്രാപി ഈ ആതാം ഇത്യത്ര അജിശ്രദ്ധാതു ബ്രുവായുത്തിനേന യങ്ങാദേശേ കൃതി ഇയാതാം ഇതി ജാതേ ആടജാതീന ആടശ്ച വൃദ്ധോ സത്യം അയ്യാതാം ഇത്യത്ര ഉപസർഗ അധി പൂർവത്വേന സ്ഥിതേ അധി അയ്യാതാം ഇത്യത്ര യോണിച്ച് അധ്യയ്യാതാം അധ്യയ്യാതാം ഇതി വരിക അത്രാപി ഐകാരഹ പ്രാപ്നോതി അധ്യയ്യാതാം ഈ ജാ ഇത്യത്ര കിം ഭവതി ആത്മനിപത്തേഷു അനത ഇത്യനേന അത്ത ഈ അത ഇത്യത്ര അജുജന സദുബ്രുവാം യൂരി അങ്ങു ഇത്യനേന ഇയങ് കൃത്തെ ഇയത ഇയത ഇത്യത്ര അടജാതിനാടശ വൃദ്ധു സത്യം അയ്യത അധി അയ്യത ഇത്യത്ര അധ്യയ്യത അധ്യയിത അധ്യയ്യാതാം അധ്യയ്യത ഈ ദാസ് കിം ഭവതി ആടജാതിനാടശവൃത്തി ഐധാഹ അതിപൂർവത്വേ എണ്ണാദേശേ അധീധാഹ അധീധാഹ ഐകാരഹ അനന്തരം ഈ ആധാം ഇത്യത്രാപി യങ് ആദേശേ കൃതേ ഇയാധാം ആടജാതീനാടശ ഇയാധാം അധി എണ് ആദേശ കൃതേ അധ്യയ്യാതാം പുറത്തേവ അധ്യയ്യാതാം ഈ ധ്വം ഇധ്വം ഇധ്വം ഇത്യത്ര ആടജാതീനാം ആടശ വൃദ്ധൗ അധി ഐധ്വം ഇത്യത്ര ഏണാദേശകൃതേ അദ്വൈധ്വം ഈ ഉത്തവശേകന ഈ സ്ഥിതേ കിം ഭവതി ഇയങ്ങാദേശ ഭവതി അജിശനുദ്ധാതു ബ്രുവാം യുവനിയങ്ങു ഇയങ്കൃതേ ഇക്കാരഹ യകാരഹ ഇക്കാരഹ ഈ ഇത്യത്ര കേവലം ഇകാരദ്വയം ന ഈ യക്കാര ഉത്തരവർത്തി ഇകാരസ്യാപി ശ്രവണം തത്ര ഭവതി. ഇത്യത്ര ആടജാതി നാടശ്ച മൃദു ഐ അധി ഐ ഇത്യത്ര എണ്ണാദേശേ അധ്യൈ അത്ര വ്യൈ ഭവതി അധ്യൈ ഈ വഹി ഇത്യത്ര വി അടജാതി നാടശ്ച ഐ വഹി അധി ഐ വഹി എണ്ണാദേശേ അധ്യൈ വഹി അധ്യൈ മഹി രൂപാണി ഭവന്തി അധ്യൈത അധ്യയാതാം അധ്യയത അധ്യൈതാഹ അധ്യയാതാം അധ്യയിധ്വം അധ്യൈ അധ്യൈ അധ്യൈ അധ്യൈ വഹി അധ്യൈ മഹി സർവത്ര ഐകാര യകാരശ്രവണ അഭാവ കുത്ര അദ്വൈത പ്രഥമ ഏകവചനെ ഏവം മധ്യമ ഏകവചനെ മധ്യമ ബഹുവചനെ ഉത്തമ ദ്വിവചനെ ബഹുവചനെ ച അന്യത്ര സർവത്ര ഏകാര ശ്രവണം ഭവതി. വിധിലിംഗി ഈ ത ലിംഗ സിയുട്ട് സിയുത ലിംഗ സ്വലോപോ ഈയുത ഇത്യത്ര ലോപോർവരി ഈത ഈത ഇത്യത്ര സർവധാതുകാർത്ഥ ഗുണം ഭവതി യങ് ഭവതി ഗുണ കസ്മാന്ന ഭവതി കേനങ്ങിത് വിധിലിംഗ് കഥം ഭവതി ഇങ്ങിത് അത്ര താ ഇതി ഭവതി സർവധാതുവും അപിത് ഇംഗിത്വത്വാത് അത്ര ഗുണ ന ഭവതി അതഃ ഈ ഈ ഈ അനന്തരം ഭവതി സിയുട്ട ഈ ഈ ഈത ഇത്യത്ര യങ്കൃത്തെ ഈത ഈത ഈത ഇത് ഭവതി യങ്കൃത്തെ അത്ര ഇകാര തതുത്തര യകാര തദനന്തരം ഈകാര ഈത അധി ഈത ഇത്യത്ര അകസ്വന അധീത അധീത അധീത അത്ര ഈകാര ദ്വയം ഭവതി യകാര ഏക ഏവ അധീത ഈ ആദാം ഇത്യത്ര ലിംഗ സിയുട്ട് സിയുട്ട് കൃത്തെ സകാരസി ലോപേ ഈയാതാം ഈ ഈയാതാം ഇത്യത്ര അത്ര ഏങ്ങാദേശം ഭൂതി ഗുണാഭാവ ഗുണാഭാവാ യങ് ഭൂതി ഈയാതാം അത്ര പരത്വാദ് ഗുണ പൂർവത്ര പരത്വാദ് ഗുണ അത്ര യങ് ഈയാതാം ഇതി ധാതു വർത്തതെ ഈയാതാം സ്യൂട്ട ഈയാതാം ഈയാതാം ഇത്യത്ര യങ് കൃതെ ഈയാതാം ഈയാതാം ഇകാര പ്രഥമ തദനന്തരം തദനന്തരം ഇകാര തദുപരി ഈകാര തദനന്തരം ഇകാര ഈയാതാം ഇത്യത്ര അതിപൂർവത്വേ അവസരം അധി ഈയാതാം സവർണ ദീർഘേണ സിദ്ധ ഈകാര യകാര ഇയങ് യകാർ താനന്തരം ഈകാര കസ്യ സീട്ട താനന്തരം യകാര താനന്തരം ആകാര ആതാം ഇത്യസ്യ ആകാര അത അധി ഈയാതാം ഇനി ഭവതി പ്രക്രിയ മനസ്സിലാക്കാനുണ്ടെങ്കിൽ രൂപം ഓർത്തു വയ്ക്കുക മനസ്സിലാക്കാൻ ശ്രദ്ധിച്ച ഈ ജായിത്യസ്യ സ്ഥാനേ കിം ഭവതി ജസ്യ രൻ ഭവതി സിയുട്ട് ഭവതി സകാരലോപഹ യകാരസ്യാപി ലോപഹ ഭവതി കേന ഈരൻ ഈ ഈരൻ ഇത്യത്ര ഇയങ് കൃതേ സാവർണ അകസവർണ സിദ്ധ തദനന്തരം ഭവതി യകാര കസ്യ സീട്ട് തദനന്തരം ഭവതി ഇയങ് തദനന്തരം ഭവതി സീയുട്ട ഈ സകാരസ്യ ലോപ ഏകാരസ്യാപി ലോപ ഈ ഈ ദാസ് ഇത്യത്ര യങ് ഈ ഈ ധാഹ ഈ ഈ ധാ ഇകാര ഇകാര ഈകാര ഈ ഈ ധാഹ അധി ഈ ഈ ധാ അധി ഇത്യത്ര സവർണദീർഗ അധി ഈ ധാഹ അധി ഇത്യത്ര പ്രഥമ ഈകാര തദനന്തരം യകാര സീയുട്ട തദനന്തരം സീയുട്ട സീയുട്ട ഈകാര യകാര ഉപരി സീയുട്ട ഇകാര യങ് ഇത്യസ്യ യകാര തദുപരി സീയുട്ട ഇകാര ധാസ് അധി ഈ ധാ ഈ സിയുട്ട് സകാരലോപ ഈയാധാം സിയുട്ട് ഈധ്വം സകാരസ്യ ലോപഹ ഈ ഈ ധ്വം ഇത്യത്ര യങ് ഈ ഈ ധ്വം അധി അധി അധി ഈ ധ്വം അധി ഈ ധ്വം അത്ര തത്വം അധി ഈ ധ്വം ഉത്തമക്ഷേകനെ ഈ വിധിലിംഗ് ഈ ഈ ഇത്യത്ര കിം ഭവതി ഈ ഈ ഇത്യത്ര ഈ ഈ ഇത്യത്ര കിം ഭവതി ഈട്ടോ അത് ഇകാരസ്യ അകാര ഈ ആ ഇത്യത്ര സീട്ട് ഭവതി സീട്ട് സകാർലോപം ദീർഘ തദനന്തരം ഭവതി യകാര യങ് തദനന്തരം ഭവതി ഈകാര തദനന്തരം ഭവതി അകാര ഇത്യനന്തരം എക്കാരമപ്പി ഭവതി സിയുട്ടാ എക്കാര തദനന്തരം അകാര അധി ഈയ അത്ര എക്കാര ദ്വയം ഭവതി അധീയ ഇതി എക്കാര യങ് അനന്തരം സിയുട എക്കാര അധീയ ഭവതി ഈ വഹി ഇത്യത്ര കിം ഭവതി സിയുട ഈ സകാരലോപഃ ഈ ഇത്യത്ര യങ് എക്കാരലോപഃ യങ് ഈ ഈ വഹി അധി അധി അത് സവർണദീർഘ അധി യങ് ഹയകാരഃ അത സിയുട്ട ഈകാരഃ അധി ഈ വഹി അധി ഇതീകാര സവർണദീർഘേണ സിദ്ധഃ തദനന്തരം ഏകാരഃ യങ് ഇത്യസ്യ തദനന്തരം ഈകാരഃ സിയുട്ടഃ സിയുട്ട ഉപരി ഏകാരസ്യ ലോപഃ ഭവതി അത അധി ഈ വഹി അധി മഹി ഇത്യത്രാവി സിയുട്ട യകാരലോപഃ സകാരലോപഃ ഈ യങ് അകസ്വനദീർഘ അധി ഈ വഹി രൂപാണി ഭവന്തി അധി ഈത അധി ഈയാത അധി ഈരൻ അധി ഈധ അധി ഈയാധം അധി ഈധം അധി ഈയ അധി ഈ വഹി അധി ഈ മഹി ആശ്രലിംഗി ഈ സീട്ട് സുട്ടത്ത ഈ സീട്ട് സുട്ട് താ ഭവതി അത്ര സകാരലോപഃ ന ഭവതി സീയുട്ട് സുട്ടത്ത എകാരസ്യ സീയുട്ടഃ എകാരസ്യ ലോപഃ ഭവതി അധി അത്ര ഈ ഈ സിയുട്ട് സുട്ട് ത സിയുട സി സി ഇത്യത്ര ഇട്ട് ഇട്ട് ന ഭവതി സി ഇത്യത്ര അർദ്ധധാതുവത്വം കേന ലിംഗാശേഷി അർദ്ധാതുവത്വാത് ഈ ഇത്യസ്യ ഗുണ ഏ സിയുട്ട് സുട്ടുത ഏ ഷീഷ്ടുത്വം ഏ ഷീഷ്ഠ യകാരസ്യ ലോപഃ കേന ഏ ഷീഷ്ഠ അധിയേ ഷീഷ്ഠ ഇത്യത്ര അത്ര അധ്യേ ഷീഷ്ഠ അത്ര ഏകാര ഭവതി ലംഗി കിം ഭവതി ഐ അത്ര ആട് ഭവതി വാ അസ്മാത് ലുങ് ലങ് ലിംഗ്ഷേവ ഭവതി ലിംഗി ന ഭവതി അത ഏകാരേവ ഭവതി അധ്യേ ശിഷ്ഠ അനന്തരം ആദാം ഇത്യത്ര സീട്ട് സുട്ട് സീട്ട് കൃതേ സീയ് ആ സുട്ട് കൃതേ സീയ് അസ്ഥാം ഷത്വേ ഷീയ് അസ്ഥാം ഈ ക്ഷീയ അസ്ഥാം ഇത്യത്ര കിം ഭവതി ഗുണേ യേഷീയാസ്ഥാം അധി എണ്ണ കൃതേ അധ്യേഷീയാസ്ഥാം ഇതി ഭവതി ഈ ജൈത്യത്ര യസ്യരൻ ഹീരൻ സിയുട്ട് കൃതേ സിയുരൻ ഇത്യത്ര കിം ഭവതി സീരൻ അത്ര സുട്ട് സുട്ട് നബോധി ഈ ക്ഷീരൻ ഇത്യത്ര ഗുണേ ഏ ക്ഷീരൻ ഇത്യത്ര അധിപൂർവത്വേ എണി അധ്യേ ക്ഷീരൻ അധ്യേ ക്ഷീരൻ അത്ര സീട്ട് ബോധി സുട്ടിന്റെ ബോധി, സിയുട്ട കാരസ്യ ലോപബോധി, സിയുട്ട സകാരസ്യ ഷത്വബോധി, പൂർവത്ര ഇകാരസ്യ സർവധാതാർത്ഥ ഗുണീകൃതേ തത്പൂർവസ്യ അധി ഇത്യസ്യ ഇകാരസ്യനാദിശേ കൃതേ അധ്യേഷീരൻ. അത്ര സർവത്ര അധ്യേ ഇതി ഭൂതി ലങ്ങി സർവത്ര അധ്യേ ഇതി ഭൂതി അയമേവാനിവർ ഭേദ. ഏവം ഈ ദാസ് സീട്ട് സുട്ട് സീട്ട് സുട്ട് ദാസ് സീട്ട യകാരസ്യ ലോപോ ഷീ ഈ ശീഷ്ഠ ഇത്യത്ര അധികൃതേ എണാദേശേ അധ്യേശീഷ്ഠ ത്രിഷകാരദ്വയം ഭൂതി ഏകഃ സീഡഃ അന്യഃ സുട്ടഃ ദ്വയസ്യാപി ഷകാരേ കൃതേ ധകാരസ്യ സ്തുത്യേ അധ്യേശീഷ്ഠ. അനന്തരം ഉദ്യോഷേ ആധാമിത്യത്ര സീട്ട് സുട്ടത ഷീയ ആസ്ഥാം ഈ ഷീയാസ്ഥാമിത്യത്ര ഗുണേ ഏഷീയാസ്ഥാം അധി എണ്ണാദേശേ അധ്യേഷീയാസ്ഥാം ഈ ധ്വമിത്യത്ര സീട്ട് കൃതേ ലോപേ സീധ്വം ഈ സീധ്വം ഷീധ്വം ഈ ഷീധ്വം ഇത്യത്ര സർവധാതു അർദ്ധ ഗുണേ അധ്യേ ഷീധ്വം ഇത്യത്ര കിം ഭവതി ദം കേന ന ഷീധ്വം അത്ര ഇൻ കിം ഭവതി അംഗാത്പര അത്ര വിഭാഷയിട്ട കിം അസ്മാൻ നോതി ഇട്ട് അധ്യേഷിഢ്വം ഇത്യേവ ഭവതി. ഈ ഉത്തമശേഖവനെ ഈ സ്ഥിതി ഇടോ അത് ഈ ആ ഇത് സ്ഥിതി സിയുട്ട് ഷീയ ഈ ഷിയ ഇത്യത്ര ഗുണേ ഏഷീയ ഇത്യത്ര അധിപൂർവേ എണി അധ്യേ ഷീയ ഈ വഹി ഇത്യത്ര സിയുട്ട് സി വഹി ഈ സി വഹി ഇത്യത്ര പറഞ്ഞു പറഞ്ഞ് തളർന്നു. എങ്ങനെയാണ് രൂപങ്ങൾ? അടുത്ത് ലുങ് വരുന്നു. ലുങ് വരുമ്പോ ലുങ്ങിന്റെ വിവക്ഷയിൽ ലുങ് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? വിഭാഷ ലുങ് ട്രിട്ടോഹോ ലുങ്ങോഹോ ട്രിട്ടൽ ലുങ്ങോഹോ, അതായത് ഈ വരുന്ന ഇങ്ങോ ഗാങ് വാസ്യാത്. ഇവിടെ ലുങ്ങിനും ലൃങ്ങിനുമാണ് ഗാങ് വികല്പമായിട്ട് വരുന്നതുകൊണ്ട് ലുങ്ങിലും ലൃങ്ങിലും രണ്ട് രൂപം ഇതും വരും. ഗാണ് വികല്പമായിട്ട് വരുന്നു. സാധാരണ ലൃങ് അധിക ശല്യം ചെയ്യാത്തതാണ്. ഇവിടെ ലൃങ്ങിനും എന്ത് ചെയ്തിരിക്കുന്നു? ഒരാദേശം എന്ന് വെച്ചാൽ രൂപ രണ്ട് ജോലി കൂടുതൽ ആണെന്ന് അർത്ഥം. ഒന്ന് വരുന്നു ഇവിടെ വിവക്ഷയിൽ വരുന്നുണ്ട്. ലുങ്ങിന്റെ ഭൂഷയിൽ കാരണമുണ്ട്. എന്താ പ്രയോജനം? ആടജാതീനം വരത്തില്ല. ഗായ്ക്ക് എന്തുവരും? ലുങ് പരമിരിക്കുമ്പോ എന്തുവരും? ലുങ് ലങ് ലിങ്ഷു അടുദാത്ത. അതാണ് അതിന്റെ പ്രയോജനം. അതുകൊണ്ട് അഗാന്ന് വരും. കാരണം ലുങ് പരമിരിക്കുമ്പോഴാണ് എന്ത് വിരിക്കുന്നത്? ആട്ട് വിരിക്കുന്നു. അപ്പോ ലുങ് പരത്തിൽ വരുന്നതിന് മുമ്പ് എന്ത് വരും? ഗാ വരും. ഗാ വന്നതിന് ശേഷം ലുങ് വരും. അപ്പൊ ലുങ് പരത്തിലിരിക്കും പൂർവ്വത്തിൽ എന്ത് വരും? അട്ടേ വരത്തുള്ളൂ. ആടജാതീന ആട്ട്. നീ ചോദിക്കുക സ്ഥാനുത്വേന ആട് വന്നുകൂടെ ചോദിക്കാൻ വരത്തില്ല. അപ്പൊ ആ ഗാ എന്തുവരുന്നു? അഗാന്ന് വരും. എല്ലായിടത്തും എളുപ്പമായി. ചില ലിങ്ങി ചില ഹേ സിച്ച് വരുമ്പോ എന്തുവരുന്നു? ആ ഗാ സ ത. ആരോ പറഞ്ഞു എന്താണ് ഗാ ദിസ്താകു ബാബൂബ്യ? അത് പരസ്യയുഗത്തിൽ വരത്തുള്ളൂ. സിജ പരസ്യമതി. പക്ഷെ അതുകൊണ്ട് അതിവിടെ വരത്തില്ല. ആ ഗാ സ താന്ത്രികം വരുന്നു. ഗാംഗുടാദിഭ്യോ അഞ്ഞിത് അഞ്ഞിത് എല്ലാം വരണം. ആ ഞത്ത് എല്ലാം വരണം. അഞ്ഞിത് ഗാങ് കുടാദിഭ്യോ അഞ്ഞിത്. ഗാങ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കുടാതി എന്ന് പറയുന്നത് കുട കൗഡില്യേ കുടക്കൗഡില്യേ തുടങ്ങി 36 ധാതുക്കളുണ്ട്. തുദാതിയിൽ വരുന്നതാണ്. ഈ ധാതുക്കളാണ് കുടാദികൾ. അതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കുട പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർക്കുന്നത്. ലുഢധാതുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ? കിടക്കുന്നതിന് സംസ്കൃതത്തിൽ ലുഠ ലുഠതി. അതിൽ നിന്നാണ് ഹിന്ദിയിൽ എന്ത് വന്നു? ലേട്ടെന്നാണ്. പക്ഷെ അത് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീരോഗ ഉപവിഷ്ടോവ രുഗ്ണോവ വിലുഢൻ ഭുവി. കേട്ടിട്ടുണ്ടോ? എവിടെയാണ് എവിടെയാണ് പഞ്ചദശി പഞ്ചദശിയിൽ വന്നിരിക്കുന്ന വിലുഢൻ എന്ന് വെച്ചാൽ ഭൂമിയിൽ കിടക്കുന്നവന്. രുഗ്ണോവ വിലുഢൻ ഭുവി, രുഗ്ണനായി രോഗിയായി ഭൂമിയിൽ കിടക്കുന്നവന്. അങ്ങനെയൊക്കെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോ വ്യാകരണത്തെ സംബന്ധിച്ചതാണ്. ഏതെങ്കിലും ഒന്ന് ഇല്ല എന്ന് പറയണമെങ്കിൽ വളരെ ആലോചിക്കണം. എവിടെയെങ്കിലും കാണും, നമുക്ക് ഓർമ്മ വരത്തില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഓർമ്മ വ്യാകരണത്തെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. വ്യാകരണം എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയ്ക്ക് പുറത്ത് നിൽക്കുന്ന സാധനം എപ്പോഴും. അതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ വളരെ ആലോചിക്കണം. ഉണ്ടെന്ന് പറയാൻ എളുപ്പമാണ്. ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കാം, എവിടെയെങ്കിലും കാണും. പക്ഷെ ഇല്ലെന്ന് പറയാൻ പാടില്ല. എന്തെങ്കിലും നോക്കാം, എങ്ങനെയെങ്കിലും കൊണ്ടുവരാം. ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സമർത്ഥിക്കാം. ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു വിഷയമുണ്ട്, അത് ഓർമ്മ ഒന്നാണ്. ഓർമ്മ എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും വരണമെന്നില്ല. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഇവിടെ കുടാതി കുട കുട അത് പറഞ്ഞപ്പോഴാണ് ലൂഢ പോയത്. കുട കൗഡില്ലി എന്ന് പറയുന്നു. കുടില്ല എന്നൊക്കെ പറയുന്നത് ഏത് ലുഢ എന്ന് പറയുന്നത് ഇല്ല. അലോഢീത് എന്ന് പറയും. പരസ്യം ധാതുവാണ് അലോഢീത്. അപ്പൊ ഇവിടെ എന്തുവരുന്നു? ഗാം കുടാദിഭ്യോ അഞ്ഞണിംഗിത് ഗാംഗാദേശാത് കുടാദിഭ്യപരേ അഞ്ഞടുത്ത പ്രത്യാങ്ങിത് ഗാംഗ് ആദേശത്തിൽ നിന്നും കുടാദികളിൽ നിന്നും പരത്തിലിരിക്കുന്ന നിത്തോ നിത്തോ അല്ലാത്ത പ്രത്യയങ്ങൾ നിത്താവും. ഇവിടെ ഏതായിരിക്കുന്ന പ്രത്യയം? നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചതനുസരിച്ച് എന്തായിരിക്കുന്നു? ഗാംഗിന്റെ പരത്തിലിരിക്കുന്ന സിച്ച്, അത് നിത്വമല്ല നിത്വമല്ല, അതുകൊണ്ട് എന്താവും? നിത്താവും. പിന്നെ ഗാംഗിന്റെ പരത്തിലാണ് കുടാതി വരട്ടെ, അപ്പൊ നോക്കാം. അപ്പോ എന്തുവരും ഇവിടെ? ഈ ഗാസ് എന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതാ ഗുണം വരുന്നു? ഗാസ് എന്നിരിക്കുമ്പോൾ ഗുണം വരൂ? ഏതിന് ഗുണം വരും? ഗാക്ക് ഗുണം വരും. അതെങ്ങനെ വരും? പുതിയൊരറിവാണല്ലോ. ഗാക്ക് ഏതിനാ ഗുണം വരുന്നത്? സിച്ചിരിക്കുമ്പോ ഗാക്ക് എങ്ങനെയാ ഗുണം വരുന്നത്? ഇഗന്ധസ്യ ഗുണ വൃത്തി ഓർത്തിരിക്കുന്നു. ഗാക്ക് ഗുണം വരാൻ ഒരു ചാൻസ് ഉണ്ട്, ഇക്കിനെ ഗുണം വരും. ആ ഗാസ് പരത്തിലെന്തിരിക്കുന്നു? താ ഗായുടെ പൂർവ്വത്തിൽ എന്തിരിക്കുന്നു? അഗാസ് താ. അപ്പൊ ഇതുകൊണ്ട് ഇത്രയേ ഉള്ളൂ, സകാരം സിച്ച് നിത്തായി, അത്രയേ ഉള്ളൂ. പ്രയോജനം അതാണ് പറയാൻ പോകുന്നത്. എന്താണ് ഗുമാസ്താഗ പാജഹ തിസാം ഹലി? ഗുമാസ്ഥാഗപജഹാതിസാം ഗുസഞ്ഞയുള്ള ഈ ഗുസഞ്ഞ കുറെ കാലമായി വരുന്നു. ഇതുവരെ ആ സൂത്രം വന്നില്ല, പക്ഷെ സങ്കടപ്പെടുന്ന അതാദി തന്നെ വരും എന്ന് തോന്നുന്നു. ഏത് വരത്തേ ഉള്ളൂ അത്? ദാദ്ധാപ് എന്തായാലും അത് ദശലകാര പ്രക്രിയ തന്നെ വരുന്നുണ്ട്. മാ മാ എന്ന് പറയുന്നത് മാ മാനെ തുടങ്ങിയ ധാതുക്കളുണ്ട്. ഗുമാ ആ മാങ് മാനെ അതൊക്കെ സ്ഥാഷ്ഠാഗതി എന്ന് പറത്തു. ഗാ ഗൈ ശബ്ദേ തുടങ്ങിയ ധാതുക്കളുണ്ട്. ഗാനം ഒക്കെ അതിൽ നിന്നാ വരുന്നു. ഏത് ആ അതും വന്ന് ഇതുമുണ്ട്. പാ പിബതി തുടങ്ങിയ പേയം ഒക്കെ ഇതിൽ നിന്നാ വരുന്നു. പിയത്തെ പിയത്തെ ഒക്കെ ഇതിൽ നിന്നാ വരുന്നു. ജഹാദി ഓഹാക്ക് ത്യാഗി ഇനി വരുന്നുണ്ട്. സാം ഷോന്തകർമ്മണി ഇത്രയും ധാതുക്കൾ, ഇത്രയും ധാതുക്കൾക്ക് ഹനി ഏഷാം ആതഹ ഈത്ത് സ്യാത് ഹലാദോ കിങ്തി അർദ്ധധാതുകേ. ഇത്രയും ധാതുക്കളുടെ ധാതുക്കളെന്ന് വെച്ചാൽ ഈ ഗാ ആദേശം ഉൾപ്പെടെ എല്ലാത്തിന്റെയും ആകാരത്തിനെന്തോരും ഈകാരം വരും. ഹലാദിയായ കിത്തോ ഞിത്തോ ആയ ആർദ്ധധാതുകം പരമിരിക്കെ. ഇവിടെ ഹലാദിയായ കിത്തോ ഞിത്തോ ആയ ആർദ്ധാതുകം ഏതാണ്? സിച്ച്. അത് ഞിത്താണ്, ഹലാദിയാണ്, ആർദ്ധാതുകമാണ്. പൂർവ്വത്തിലെ ഗാക്ക് എന്തുവരും? ഈകാരം വന്നിട്ട് എന്തുവരും? ആ ഗീ അഗീ സിച്ച് ത ഷത്വം ഷ്ടുത്വം അഗീഷ്ഠ ഇനി ഒരാളൂടെ ഉണ്ട്. ആരാണ്? അധി, അത് കിടക്കുകയാണ്, അതിന്റെ ജോലിയുണ്ട്. ഇനി അധി അഗീഷ്ഠ എന്നിടത്ത് എണ്ണു വന്നിട്ട് അധ്യഗീഷ്ഠ. അപ്പൊ എല്ലായിടത്തും അഗാ സിച്ചെന്നിരിക്കുന്നിടത്ത് അഗീ സിച്ചെന്നായി മാറും. ഇതാണ് എന്റെ പ്രത്യേകത. അപ്പോ അഗീഷ് ആദാം അധി അധി പിന്നെ കൂട്ടിച്ചേർക്കണം. അതിനു മുമ്പ് അധി അധി അഗീഷാദാം അധി കൂടിച്ചേർക്കുമ്പോൾ അധ്യഗീഷാതാം. ബഹുവചനത്തില് സ്വിച്ചുകൊണ്ടത് വരും അധ്യഗീഷത, അധ്യഗീഷ്ഠ, എല്ലായിടത്തും ഇത് തന്നെ. അല്ലെങ്കിൽ എല്ലായിടത്തും അധ്യഗീ ഇത്രയാക്കുക, അധ്യഗീ അധി ആഗി എണ്ണൊന്ന് അധ്യഗീ ഗാക്കി ഈകാരമൊന്ന് അഗീ അധ്യഗീ, പിന്നെ ഷൂടെ വരുമ്പോ അധ്യഗീഷ് പരത്തിൽ വരുന്നതനുസരിച്ച് അധ്യഗീഷ്ഠ അധ്യഗീഷ് ആധാം അധ്യഗീധ്വം. അവിടെ അധ്യഗീസിച്ചിലോയിക്കും അധ്യഗീധ്വം എന്ന് പറയുന്നിടത്ത് ധ്വം വരുമോ? എന്താണ് അധ്യഗീധ്വം? ഗണശിദ്ധം എണ്ണന്താതങ്കാത്പരേഷാം ധ്വം. അധ്യഗീ എന്ന് പറയുന്ന എണ്ണന്തമായ അംഗമല്ലേ, അല്ലേ? അപ്പോ ധ്വം എന്ന് പറയുന്നിടത്ത് വരാമല്ലോ അധ്യഗീഢ്വം. വരുന്നതെന്താ കുഴപ്പം? ഗീ എന്ന് പറയുന്ന എണ്ണന്തമായ അംഗമായി, ബാക്കിയാണ് ഈ വന്നത്. അധ്യഗീഷി അധ്യഗീഷ്മഹി, ജോലി തീർന്നില്ല. ഇനി എന്തുണ്ട്? ഇനി ഈ ഉണ്ട്. ഈ എവിടെ ഇരിക്കുകയാണ്? ഈ സിച്ച് ത ഗാംഗാദേശം വന്നില്ല. ഈ സിച്ച് എന്നിടത്ത് ഗുണം വരുമോ? വരാം. ഏ സുഷത്വം വരുമോ? ഏഷു ത ഏഷ്ഠ വരുമോ? അധ്യേഷ്ഠ എന്നിടത്ത് എന്ത് വരും? ആടജാതീനം വരുമ്പോ എന്തുവരും? ഐ അധ്യേഷ്ഠ എന്നിടത്ത് എന്തുവരും? അധി അധ്യേഷ്ഠ അധ്യൈഷ എന്ന് വരും. കാരണം ഈ സിച്ച് ഈക്ക് ആടജാതീന ആടശവൃത്തി അധ്യേഷ് അധി ഐഷ് എണ്ണൊന്ന് അധ്യേഷ്ഠ അധ്യേഷ് എല്ലായിടത്തും വരും. അധ്യേഷാതാം ശത അധ്യേഷ്ഠ അധ്യേഷാതാം അധ്യൈ വരുമോ? ആ ഇന്നെന്താ അംഗമായി അധ്യൂഢം അധ്യേഷി അധ്യേഷ്മഹി അധ്യേഷ്മഹി. ഇനി ഇടെങ്കിലും കിടക്കുന്ന ജോലി എന്താണ്? ഗാ വരുന്നു. ഗാ സ്യ സിച്ചുണ്ടോ ഇടങ്ങളിൽ? ഗാ സ്യ ത വിട്ടുവരുമോ? വരൂ വിട്ടുവരൂ. വിട്ടുവരൂ ഇവിടെ മാത്രം ഇട്ടു. ഗാ വരുമ്പോഴത്തേക്ക് ഗാ വന്നു വരുന്നു. ഗാംഗുടാദിഭ്യോ അഞ്ഞിണങ്ങി ഗാംഗാദേശ കുടാദിഭ്യശ്വര അഞ്ഞിണിത പ്രത്യ ഇതഹസു. അപ്പൊ പരത്തിലിരിക്കുന്ന സ്യാ എന്തായി മാറും? ഇങ്ങിത്തായി കഴിഞ്ഞാൽ ഗാക്ക് എന്ത് വരും? ഈകാരം വരും. അപ്പൊ ഗീഷ്യ ഗീഷ്യത ഈ പൂർവത്തിലിരിക്കുക, ആ പൂർവത്തിലിരിക്കുക. ആ എവിടുന്ന് വന്നു? ലുങ് ലങ് ലിങ്ഷു അഗീഷ്യത. അതിന്റെ പൂർവത്തിൽ എന്ത് വന്നു? എണ്ണു വന്നപ്പോ അധ്യഗീഷ്യത അധ്യഗീഷ്യ അധ്യഗീഷ്യ ഏതാം. എന്തുകൊണ്ട്? ആ തോന്നിയത് അധ്യഗീഷ്യേതാം അധ്യഗീഷ്യ അധ്യഗീഷ്യന്തവരും അധ്യഗീഷ്യത അധ്യഗീഷ്യേതാം അധ്യഗീഷ്യധ്വം അധ്യഗീഷ്യേ അധ്യഗീഷ്യാവഹി അധ്യഗീഷ്യമഹി. ഇനി ഈ ഈ സ്യാന്നിരിക്കുന്നു, എട്ടു വരുമോ? ഗുണം വരുമോ? ഏവരും ആടജാതിന് ആടശവൃദ്ധി വരുമ്പോ ഐ ഷ്യത, അത് വരുമ്പോ അധ്യേഷ്യത അധീഷ്യേതാം അധീഷ്യന്ത അധീഷ്യഥാഹ അധീഷ്യേതാം അധീഷ്യധ്വം അധീഷ്യേ അധീഷ്യാവഹി അധീഷ്യാമഹി അധീഷ്യേ എന്ന് വരും. എങ്ങനെ അധീഷ്യ ഈ എന്നിരിക്കുന്നിടത്ത് ഗുണം വന്നിട്ട് അധീഷ്യേ എന്ന് വരും. അധീഷ്യേതാം എന്ന് വരും. എങ്ങനെ അതോ വന്നിട്ട് ഗുണം ഈ വന്ന് ലോചിച്ച് ഗുണം വന്ന് അധീഷ്യേതാം അധീഷ്യാവഹി ദീർഘം വരും. എങ്ങനെ അതോ ദീർഘം അധീഷ്യാവഹി അധീഷ്യാമഹി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലുങ്ങിലും ട്രിങ്ങിലും ഗ വന്നു കഴിഞ്ഞാൽ രണ്ടിടത്തും ആകാരത്തിന് എന്തുവരും? ഈകാരം വരും. ആത്തോട് പീഡിച്ച വരുമോ? എന്താ പറയുന്നത്? ആത്തോട് ഗ വന്നു കഴിഞ്ഞാൽ ആത്തോട് പീഡിച്ച വന്നുകൂടി? അർദ്ധാതു ആണല്ലോ. ഈകാരം വന്നാലേ വരത്തുള്ളൂ. അജാദ്യോഹോ അർദ്ധദാതുയോഹോ കിങ്തിട്ടോഹോ പരഹ ആണ് എന്ത് സംഭവിക്കുന്നത്? ആത്തോലോപ അജാദ്യോ അർദ്ധാതുയോഹോ കിങ്തിട്ടോഹോ പരത ആത്തോ അത ലോപസ്യ വൃത്തി അറിഞ്ഞിരിക്കണം. എന്നാലേ അതൊക്കെ ഓർക്കാൻ പറ്റൂ. അപ്പോ ആ പണി കഴിഞ്ഞു. Thank you.